ഒരു കാവളം പൈങ്കിളി പാടുന്ന പാട്ടൊന്ന് കേട്ടു. അത് കേട്ടരികെ ഇണപ്പെൺകിളി വന്നതും കണ്ടു. മഴയും വെയിലും മഴവിൽ എഴുതും പറയാ മൊഴികൾ കഥകൾ പൊഴിയും. ഒരു കാവളം പൈങ്കിളി പാടുന്ന പാട്ടൊന്ന് കേട്ടു. അത് കേട്ടരികെ ഇണപ്പെൺകിളി വന്നതും കണ്ടു. പ്രാവും കനവിൻ ചെരുവിൽ വന്നു പോളിയും കഥകൾ തെളിഞ്ഞുപോയി ചിരിമരത്തണലുകളിൽ ഇരുമിഴി